ഗവാക്ഷിതമാണ്. ഗവാശബ്ദത്തിൻ്റെ പ്രത്യേകത ഗോ ശബ്ദം ഉപപദമായിട്ടുള്ള അഞ്ചധാതുവാണ്. കെൻ വന്ന് സർവാപഹാര ലോകം വന്ന് ഗോ അഞ്ചെന്ന് വരുമ്പോൾ തന്നെ അനുദാഹനുപതായ കിങ്കി പ്രകാരം നഗാരം ലോപിച്ച് ഗോ അച്ഛന്ന് വരും. അപ്പൊ ഗോ അച്ഛൻ എന്നാണ് സു വരുന്നത്. ഇവിടെ സന്ധി കാര്യങ്ങൾ ചെയ്യുമ്പോൾ രണ്ടിടത്ത് ചെയ്യണം. ഇങ്ങനെ ഉപപദമായിരിക്കുന്നിടത്തെല്ലാം സന്ധി ഒന്ന് സുപ്പ് വരുന്നിടത്ത്, എന്നാൽ പ്രാതിപതി തന്നെ ഇവിടെ ഗോ അഞ്ച്. ഈ രണ്ട് സ്ഥലത്തും മുമ്പും അങ്ങനെ വന്നിട്ടുണ്ട്, ഋത്വിക് ഋതു യജ്. പക്ഷെ ഇവിടെ ഓരോ സ്ഥലത്തും അത് വരുന്നു. അതാണ് മുമ്പിൽ ഉള്ള നിന്നുള്ള വ്യത്യാസം. ഇപ്പൊ ഗോ അച്ഛൻ എന്നുള്ളിടത്തും സന്ധി കാര്യങ്ങൾ ചെയ്യണം, അച്ഛ സു എന്നുള്ളിടത്തും ചെയ്യണം. അതിവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇപ്പൊ ഗോ അച്ഛൻ എന്നുള്ളിടത്ത് അവിടെ അകാരം ഉണ്ടെങ്കിൽ അമങ് സ്ഫോടായ നസ്യ അവങ്ങൊന്ന് സവർണ ദീർഘം വരും. സർവത്ര ഭാഷ പ്രകൃതിഭാവം വരും. ഏങ്ങപ്പദാന്താതി ഇത് മൂന്നും വരും അവിടെ. പിന്നെ അച്ച് പരത്തിൽ സുപ്പിരിക്കുന്നിടത്ത് അവിടെയും ചെയ്യും. ഇതിപ്പോ ഗത്യർത്ഥത്തിൽ നഗാർ ലോപിക്കുകയാണ്. നിന്ദാമലവുതായ കിങ്കി. പക്ഷേ അഞ്ചു പൊകിത്തായതുകൊണ്ട് അവിടെ വീണ്ടും നമ്മൊരു സുപരത്തി വരും. സുമോൾ നിമിഷം അലുക്കു വന്നു, നമ്മ വന്നിട്ട് സംയോഗാന്തരം വരും. ഇപ്പൊ ഗോ എന്തുവരും? ആ ഇത് ഗത്യർത്ഥത്തിൽ ലോപിക്കുന്ന വശത്തിൽ ഗോ അച്ഛന്നിരിക്കുന്നു. അപ്പൊ അവിടെ സുലോപിച്ചു. സുലോപിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ആ പിൻപറ്റിയ സുക്കു വരേണ്ടാണ്. പക്ഷെ അതിനെ ബാധിച്ചുകൊണ്ട് പൂജാർത്ഥത്തിൽ മാറി വരും. ഇവിടെ സാറിന് സു ഇരിക്കുമ്പോൾ സർവനാമസ്ഥാനം വരവിരിക്കുന്നുണ്ട്. ഇത് ഞാൻ സർവനാമസ്ഥാന അധാതു പ്രകാരം നിന്നും. പക്ഷെ ഇവിടെ വരുന്നില്ല, എന്തുകൊണ്ട്? ആ സമോൾ നമസ്കാര ലുക്ക് വന്നുകൊണ്ട് സർവനാമം ഇല്ല. അപ്പൊ അത് വരുന്നിടത്ത് സർവനാമസ്ഥാനം വരുന്നിടത്ത് നിന്ന് വരും. പക്ഷെ സർവനാമസ്ഥാനം ഇല്ലെങ്കിൽ നിന്ന് വരത്തില്ല. ഇവിടെ കിൻപർത്തി സിക്കു അസിദ്ധമായിട്ട് ചോക്കു പ്രകാരം കൂത്തും വന്നു. ഇപ്പൊ ഗോ അക്കന്നായി ജസ്റ്റ് ചേർത്തം വന്നു. ഗോ അക്ക് ഗോ അക്ക്. പിന്നെ അവിടെ അവങ്ങ് വന്നു. സവർണ ദീർഘം വന്നു. ഗവ അക്ക്. സവർണ ദീർഘം അവിടെ കൊടുത്തിട്ടില്ല. അഗസവർണ ദീർഘയുടെ കാര്യം ഇവിടെ അവിടെ കാണിക്കുന്നു. ഗവാക്ക് എന്ന് വരും. സർവത്ര ഭാഷ ഗോ വരുമ്പോൾ ഗോ അക്ക്. ഒരു ഗോക്ക് അത്രയും വരും. ഗത്യർത്ഥത്തിൽ ഇനി ആദ്യം ഗത്യർത്ഥത്തിൻ്റെ രൂപങ്ങൾ നോക്കണം. ഇവിടെ പ്രാതിപതിയായിരിക്കുന്നു ഗോ അച്ഛ. പരത്തിൽ അവ വരുമ്പോൾ എന്ത് വരുന്നു? നമസ്കാശ സി വന്നു. ഗോ അച്ഛ് ഈ ഗോ അച്ഛ് ഈ ആദ്യം ഗോ അച്ഛൻ എന്നിടത്ത് നോക്കണം എന്താ സംഭവിക്കുന്നത്. ഇവിടെ ഗോ അച്ഛൻ എന്നിടത്ത് അച്ഛൻ ഇരിക്കുന്നിടത്ത് അകാരം ലോപിക്കാം. മുമ്പ് സൂത്രം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അച്ഛ എന്താണ് എന്റെ വൃത്തി? നുപ്തനഗാരസ്യ അഞ്ജതേർ ഭസ്യ അതിവിടെ പ്രവർത്തിക്കുവോ? എന്തുകൊണ്ട് പ്രവർത്തിക്കില്ല? ഇവിടെ ബസഞ്ഞല്ലേ? എങ്ങനെ ഗോ അച്ഛനോടത്ത് ബസഞ്ഞല്ലേ? എന്തുകൊണ്ടില്ല? ബസഞ്ഞുണ്ട്. അവൻ പിന്നെ അത് വരാമല്ലോ. ലുപ്ത നഗാരസ്യ അഞ്ചതേർ ഭസ്യകാരസ്യ സൂത്രത്തിന് നഗാരലോപിക്കുന്ന സൂത്രം കൊണ്ട് അത് അതിന്റെ അമ്പരത്ര അപ്പോ അങ്ങനെ അസുഖമാകുന്നു. അകാരലോപിക്കും ഗോച്ചി. ഗോച്ചി മൂന്ന് രൂപം വരും അവിടെ. അതെ, ഒരു രൂപ വരുമോ? ആയിരിക്കുമ്പോഴേ വരത്തുള്ളൂ. ഇവിടെ അകാരലോപിച്ചു. അപ്പൊ എങ്ങനെ വരും? ഗോച്ചി എന്ന് വരും. ഇവിടെ ബസഞ്ഞുണ്ട്, അകാരം ലോപിച്ചു. അപ്പൊ പിന്നെ വേറെ രൂപങ്ങളില്ല. കാരണം ഗോ അച്ഛൻ തിരുന്നാലേ മൂന്ന് രൂപം വരത്തുള്ളൂ. ഇവിടെ അകാരം അങ്ങ് പോയി. അപ്പൊ ഗോച്ചി ബസഞ്ഞുണ്ട്, നഗാരം ലോപിച്ചു. എങ്ങനെ നഗാരം ലോപിച്ചു? അപ്പൊ ലുക്ത നോകാരസ്യ അഞ്ചതേഹെ ഭസ്യ അകാരസ്യ ലോപഹകാരലോപിച്ചു ഗോചി. ഇനി അടുത്ത്, അപ്പോ സു ഇരുന്നപ്പോ മൂന്ന് രൂപം, അവ ഇരുന്നപ്പോ ഒരു രൂപം. പിന്നെ മൂന്ന് പിന്നെ ഇരട്ടിക്കും. പിന്നെ ഗോ ജസ് ജസ് ചസ് രണ്ടിടത്ത് ജസ്സോ സിയോ സി ശ്രമ നമസ്താണ്. ഗോ അച്ച് ഈന്നിരിക്കുന്നു. ഇവിടെ സർവനാമസ്ഥാനായുണ്ട് സൂത്രം വരും. പുതിജാം സർവനാമസ്ഥാനേ അധാതു പ്രകാരം നും വരും. അപ്പൊ എന്തായി? ഗോ എന്ന് വരുന്നു. ഗോ ആ ചെന്നിരിക്കുന്നിടത്ത് എന്ത് വരും? നശ്ചാപദാന്തസ്യ ജലി പ്രകാരം അനുസ്വാരം വന്ന എന്ത് വരും? അടുത്ത് അനുസ്വാരസ്യ പരസവർണ്ണം. ഗോ അഞ്ച് ഈ ഗോ അഞ്ച്. ഇവിടെ അച്ഛപ്രകാരം അകാരം ലോപിക്കുമോ? എന്തുകൊണ്ട്? സർവനാമസ്ഥാനമായതുകൊണ്ട് ബസഞ്ഞയില്ല. അപ്പൊ ഗോ അഞ്ച് എന്നിരിക്കുന്നിടത്ത് മൂന്ന് രൂപം. ഏതൊക്കെയാണോ? അമംഗ് സ്ഫോടായന സ്യാഗോസവർണ ദീർഘ സർവത്ര ഭാഷ ഗുഹോ ഏങ്ങപ്പതാന്താകാതി. അങ്ങനെ മൂന്ന് രൂപം വരുന്നു. പിന്നെ അടുത്ത് ടാ ഗോ അച്ചാണ്. ഗത്യത്വത്തിൽ പ്രാതിപം തന്നെ അച്ഛന്നിരിക്കുകയാണ്. നേരത്തെ നഗാരം ലോപിച്ചത് കൊണ്ട് കിന്ന് വരുമ്പം തന്നെ നഗാരം ലോപിക്കും. അപ്പൊ പ്രാതിപതിയിരിക്കുന്ന എങ്ങനെ ഇരിക്കും? ഗോ അച്ചുട്ട ബസഞ്ഞുള്ളതുകൊണ്ട് ഏത് വരും? അച്ഛ ഗോ അച്ഛൻ അകാരം ലോപിച്ച് ഗോ ച ചെന്ന് പറയുന്ന സൂത്രം കൂടെ വരുമോ? എന്തുകൊണ്ടാണ് അവരകത്ത് അൺ അവിടെ പറഞ്ഞിട്ടുണ്ട്? അവിടെ പൂർവ്വത്തിൽ അണ്ണുണ്ടെങ്കിലേ വരത്തുള്ളൂ. ഇവിടെ അണ്ണുണ്ടാ പൂർവ്വത്തില്? പിന്നെ പൂർവ്വത്തിൽ എന്താ ഉള്ളത്? പൂർവ്വത്തിൽ എന്താ ഉള്ളത്? ഓ, അതെന്തുകൊണ്ട് അണ്ണല്ല? അണ്ണിൽ ഗോ വരത്തില്ലേ? അതെന്ത്? അതെന്ത്? ഉരണ്ട വരെ. ആ, അത്രയുമാണ് പരേണനകാരി. പൂർവ്വത്തിൽ അണ്ണിനാണ് ദീർഘം വിധിക്കുന്നത്. ചൗവിന്റെ വൃത്തി എന്താണ്? നുപ്താകാര നകാരസ്യ അഞ്ചതേ അഞ്ചതേ പരേ പൂർവസ്യ അണോ ദീർഘ. അപ്പൊ അത് വരുന്നില്ല. ഗോ അച്ഛൻ നിരുന്നു, അകാരം ലോപിച്ച് ഗോച്ചിട്ട ഗോച്ച. അവിടെ ഒരു രൂപയേ വരും. അകാരം ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രൂപയേ ഉള്ളൂ. പക്ഷെ ദിവദനത്തിൽ വരുമ്പോ ഗോ അച്ഛ ധ്യാം, അവിടെ ചോക്ക് വന്ന് ജസ്സും വന്ന് അഗ്ധ്യാം. ഗോ അകന്നിടത്ത് മൂന്ന് രൂപവും വരുന്നു. അമങ് സ്ഫോടായനസ്യ അകാശവർണ്ണ ദീർഘ സർവതൃഭാഷ ഗോഹു ഏങ്ങപ്പാന്തതി. അപ്പൊ ഗവാഗ്ഭ്യാം ഗോഭ്യാം ഗോഗുഹ്യം. ഗോ അച്ച് ബിസന്നിരിക്കുന്നിടത്ത് ഇതേപോലെ തന്നെ വരും. ജസ്തുവും കുത്തും ജസ്തുവും വന്നു. പൂർവ്വത്തിൽ മൂന്ന് രൂപം വരുമ്പോൾ എന്തിരുന്നു? ഗവാഗ്ഭി ഗോ അഗ്ഭി ഗോഗ്ഭി. അടുത്ത് ചതുർത്ഥി. എല്ലായിടത്തും ഭസഞ്ഞുള്ളിടത്തെല്ലാം ഏ സൂത്രം പ്രവർത്തിക്കും? അധപ്രകാരം അച്ഛൻ അകാരം ലഭിക്കും. പിന്നെ അവിടെ സന്ധ്യകളൊന്നും വരത്തില്ല. പരത്തിൽ സ്വരം വന്നുകൊണ്ട് പിന്നെ അവിടെയും സന്ധ്യയും വരത്തില്ല. അപ്പോ ഗോചേ ഗോച്ച ഗോച്ച ഗോചോഹോ ഗോചാം ഗോച്ചി. എല്ലായിടത്തും അകാരം ലോപിച്ചു. പിന്നെ പദസഞ്ജയുള്ളിടത്തെല്ലാം എന്തുവരും? അവിടെ മൂന്ന് രൂപം വരും. ഗോഗ്ഭ്യാം ഗോ അഗ്ഭ്യാം ഗവാഗ്ഭ്യാം മൂന്ന് രൂപം അങ്ങനെ വരുന്നു. സപ്തമി ബഹുവചനത്തില് ഗോ അച്ച് സു, അവിടെ കുത്തും വന്നു ചർത്തും വന്നപ്പോ എന്തായി? ഗോ അക് സു. സകാരത്തിൽ ആദേശപ്പെടുത്തി വരുമ്പം അക്ഷു ഗോക്ഷു. അവിടെ ആലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ബസഞ്ജയില്ല. അപ്പൊ മൂന്ന് രൂപം വരും. ഗവാക്ഷു ഗോ അക്ഷു ഗോക്ഷു. ഇവിടെ കകാരത്തിന് വേറെ സൂത്രം പ്രവർത്തിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഏതാണ്? കകാരത്തിന് നമ്മൾ ഇന്നിപ്പോ പഠിച്ച സൂത്രം വാർത്തികം ചയോഹോ ദ്വിതീയ ശരി പോഷ്കര സാധേതി വാച്യം. പക്ഷെ അതുകൂടെ വരില്ല, കാരണം പൂർവ്വത്രാസത്വം. എങ്ങനെ? ഖരിജ പ്രകാരം വന്ന ചർത്തും ചയോഹോ ദ്വിതീയ എന്നുള്ളതിന് അസിദ്ധമാണ്. അതുകൊണ്ട് അവിടെ ദ്വിതീയ വരത്തില്ല. ഗോക്ഷു ഒറ്റ രൂപയെ വരും. അപ്പോ ഗത്യർത്ഥം കഴിഞ്ഞു. ഇനി പൂജാർത്ഥം. പൂജാർത്ഥത്തിൽ പൊതുവെ വരുന്ന സൂത്രം ഏതാണ്? നാഞ്ചേ പൂജായ അഞ്ച് ധാതുവിന്റെ നഗാരത്തിന് ലോപം വരില്ല. ഏ സൂത്രം കൊണ്ടാണ് വരേണ്ടത്? അനിദാനുദായ കിങ്കി. അപ്പൊ ഗോ അഞ്ച് സു എന്ന് തന്നെ ഇരിക്കും. അവിടെ അഞ്ചിന് ലോകം വരത്തില്ല. അഞ്ചിന് ലോകം വരുന്നില്ല. അഞ്ചിലെ നഗാരം ലോപിക്കുന്നില്ല. അപ്പൊ ഗോ അഞ്ച് സു എന്നിരിക്കുന്നിടത്ത് സമോൾ നമസ്കാർ ലുക്കു വന്നു. അപ്പൊ ഗോ അഞ്ച് ലുക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്തായി? പദമായി, പദാന്തമായി. പദാന്തമായിട്ട് എന്തുവരും? സംയോഗാന്തസ്യ ലോപഹാചകാരം. അപ്പൊ ഞകാരത്തിനെന്ത് പറ്റും? നിമിത്താപായേ നൈമിത്തികസ്യപ്യപായ എന്നുള്ള ന്യായമനുസരിച്ച് നകാരമാവും. അപ്പോൾ ഗോ അന്നായി, ഗോ അൻ, ആ നകാരത്തിന് എന്തുവരും? അത് ചോക്ക് വരൂ. എന്തുകൊണ്ട്? ചവർഗമില്ലാത്തതുകൊണ്ട് കിൻ പ്രത്യസ്യ ഭൂപ്രകാരം നകാരം വന്നിട്ട് ഗോ അൺ. അപ്പൊ ഇവിടെ അകാരം ഉള്ളതുകൊണ്ട് മൂന്ന് സൂത്രം. ഏതൊക്കെ? ഉടാനസ്യ ശത്രുഭാഷ ഗുഹു എന്ന പദാന്താതി മൂന്ന് വരുന്നു. ഗവാങ് ഗോങ് ഗോങ് അങ്ങനെ വരുന്നു. അടുത്ത് ഗോ അഞ്ച് നകാരം ലോപിക്കുന്നില്ല. ഗോ അഞ്ച് നമസകാശ സി വരുന്നു. അപ്പൊ ഗോ അഞ്ച് ഈ ഇവിടെ ബസഞ്ഞുണ്ട് അല്ലേ? അപ്പൊ അകാരം ലോപിക്കുമോ ലോപിക്കല്ലേ? ആ അവിടെ പറഞ്ഞിട്ടുണ്ട്. വൃത്തിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലുപ്ത നകാരസ്യ അഞ്ചതേർ ബസ്യ അകാരസ്യലോ. ഇവിടെ നകാരം ലോപിക്കുന്നില്ല, അതുകൊണ്ട് അഞ്ചിന്റെ അകാരവും ലോപിക്കത്തില്ല. ഗോ അഞ്ചി അവിടെ ഈ മൂന്ന് രൂപം വരും. അകാരം ഇരുന്നാൽ മൂന്ന് രൂപം വരും. സർവത്ര ഭാഷ അഗോഹോ അഗോസവർണ്ണ അല്ല, ആദ്യം അമംസ്ഫോടായന ശാഗോസവർണ്ണ ദീർഘ സർവത്ര ഭാഷ അഗോഹോ എങ്ങപ്പാന്താദി. ഗവാഞ്ചി ഗോ അഞ്ചി ഗോഞ്ചി. അടുത്ത് ഗോ അഞ്ചെന്നിരിക്കുന്നു. പരത്തിൽ പൂജാർത്ഥത്തിൽ നാഞ്ചേ പൂജായം നാഞ്ചേഹെ പൂജായം എന്നുള്ള നഗാരം ലോപിക്കുന്നില്ല. ജസ് ശസ്വരിങ്മേ സൂത്രം വരുന്നു. ജസ് സസോഹോ സി വരും. സി സർവനാമസ്ഥാനമാവും. ഒന്നും വന്നൂടെ, സർവനാമസ്ഥാനം വന്നാൽ ഒന്നും വരത്തില്ലേ? അവിടെ ഊതജാം സർവനാമസ്ഥാന അതാദോ. അവിടെ എന്ന് പറഞ്ഞു? നലോപിനോ അഞ്ചത്തെ എന്ന് പറഞ്ഞു. എന്താണ് എന്റെ വൃത്തി? സൂത്രത്തിന്റെ വൃത്തി അതാദോ രോഹിതോ നലോപിനോ അഞ്ചതേശ്ചാദ് സർവനാമസ്ഥാനം. ഇവിടെ സർവനാമസ്ഥാനമുണ്ട്, പക്ഷെ ഇവിടുത്തെ അഞ്ചെന്ന് പറയുന്നത് നലോപിയല്ല. അതുകൊണ്ട് നമ്മ ഒരു വരത്തില്ലേ? വരത്തില്ല. പക്ഷെ വേറെ ഒന്ന് വെച്ച് വരാം. ഏത് വെച്ച്? ജല നമസ്തകസ്യ ജലച്ചഹ. അത് പ്രകാരം വരുമോ? നമസ്തകസ്യ ജലച്ചഹ. നമസ്തകസ്യ ജലജഹ രാമ. എന്തുകൊണ്ട് വരാമോ? വരത്തില്ലേ? ജലന്തമാണ്. പക്ഷെ അവിടെ പറയും എന്താണ്? അത് വരത്തില്ല. എന്തുകൊണ്ട്? നപുംസകസ്യ ജലജഹ ജലന്തസ്യ വൃത്തി എന്താണ്? ജലന്തസ്യ അജന്തസ്യ. അവിടെ പറയും അജ പരസ്യ ജലന്തസീവ നിധാനാ. അച്ഛന്റെ പരത്തിലുള്ള ജലന്തത്തിനെ വരത്തുള്ളൂ നമ്മോ. അജ പരസ്യ ജലന്തസീവ നിധാനാ അത്ര നാസ്തി. അച്ഛന്റെ പരത്തിലുള്ള ജലന്തത്തിന് മാത്രമേ നമ്മ വിരിക്കുന്നുള്ളൂ. ഇവിടെ അങ്ങനെയുണ്ടോ? അതിന്റെ വ്യാഖ്യാനം അതാണ്. ജലന്തസ്യ അജന്തസ്യ എന്ന് പറഞ്ഞാൽ ആ ജലന്തത്തിനോടുള്ളതിനോടും അച്ഛൻ അന്വയിക്കും. എന്നിട്ട് എന്താ പറയും? അച്ഛന്റെ പരത്തിൽ ജലന്തമായിരിക്കും. ഇവിടെ അച്ഛന്റെ പരത്തിൽ ജലന്തമുണ്ടോ? അച്ഛന്റെ പരത്തിൽ എന്തായിരിക്കുന്നത്? അത് ജല്ലാണോ? അതുകൊണ്ട് വരത്തില്ല. അതുകൊണ്ട് ഗോ എന്റെ വ്യാഖ്യാനം എന്തുകൊണ്ട് ഇവിടെ നമസ്സ്യ ജലജവ എന്നുള്ള പ്രകാരം ഒന്നും വരുന്നില്ല, അതിനവിടെ വ്യാഖ്യാനിക്കുന്നതാണ്. എന്നുവെച്ചാൽ അത് വരാതിരിക്കാൻ വ്യാഖ്യാനിക്കുന്നു. അച പരസ്യ ജലം ദസ്യവ നിമിധാനാ അത്ര നാസ്തി. സിദ്ധാന്തോതി പഠിക്കുമ്പോൾ അവിടെ പറയും അതുകൊണ്ടൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും ഗോ അഞ്ച് ജസ്സോ ഗോ അഞ്ച് എന്നിരിക്കുന്നു, മൂന്ന് രൂപം വരുന്നു. ഗവാഞ്ചി ഗോഞ്ചി ഗോഞ്ചി എന്നാണ്. അടുത്തെന്ത് വരുന്നു? തൃതീയ വരുമ്പോ ഗോ അഞ്ചെന്നായിരിക്കുന്നു. നഗാരം ലോപിക്കുന്നുണ്ടോ? ഇല്ല. ടാന്നിരിക്കുമ്പോ എന്തുവരും? ഗോ അഞ്ച ഭസഞ്ഞുള്ളതുകൊണ്ട് അകാരം ലോപിക്കുമോ? എന്തുകൊണ്ട് നഗാരം ലോപിക്കാത്തതുകൊണ്ട് അകാരം ലോപിക്കുന്നില്ല? ഗോ അഞ്ച മൂന്ന് രൂപം വരുന്നു. ഗവാഞ്ച ഗോ അഞ്ച ഗോഞ്ച മൂന്ന് രൂപം വരുന്നു. പിന്നെ ഗോ അഞ്ച് ഭ്യാം. അവിടെ ഇവിടെ പദസഞ്ജനോട് എന്ത് സംഭവിക്കും? സംയോഗാന്തി സ്ഥലപ്രകാരം ചകാരം പോവും. നിമിത്താപായ നിമിത്തികസ്യപ്യപായ നഗാരം വരും. നഗാരത്തിന് എന്ത് വരുന്നു? നഗാരത്തിന് എന്ത് വരുന്നു? പിൻപ്രത്യസ്യ കൂ വരുന്നു. ഗോ അങ് ധ്യാം മൂന്ന് രൂപം വന്നു. അകാരമുള്ളതുകൊണ്ട് മൂന്ന് രൂപം. അതെപ്പോഴും ശ്രദ്ധിക്കണം, അകാരമുണ്ടെങ്കിൽ മൂന്ന് രൂപം. ഇപ്പൊ സുപ്പ് പരമിരിക്കുമ്പോൾ പൂർവ്വത്തിൽ സന്ധി വരും, പ്രാതിപദ്യത്തിൽ അകാരം പരമിരുന്നാൽ അവിടെ ഈ സന്ധി വരും. അങ്ങനെ രണ്ട് സന്ധി വന്നിട്ട് ഗവാംഭ്യാം അതുപോലെ തന്നെ ഗവാംഭ്യാം ഗോംഭ്യാം അല്ല ഗവാംഭി ഗോംഭി ഗോംഭി. പിന്നെ ബാക്കിയുള്ളിടത്തെല്ലാം നഗാരം ലോപിക്കുന്നില്ല, പരത്തിൽ സ്വരവിരിക്കുന്നു, മൂന്ന് രൂപം വരും. എങ്ങനെ? ഗവാഞ്ചേ ഗോഞ്ചേ ഗോഞ്ചേ ഗവാഞ്ച ഗോ അഞ്ച ഗവാഞ്ചി ഗോ അഞ്ച് ഗോഞ്ചി ഗവാഞ്ചോഹോ ഗോഞ്ചോഹോ ഗവാഞ്ചാം ഗോ അഞ്ചാം. അടുത്ത സപ്തമി ബഹുവചനത്തിൽ ഗോ അഞ്ച് സുപ്പ്. അവിടെയും എന്ത് വരുന്നു? പദസഞ്ജ വരുന്നുണ്ട്, സമയോന്തസ്സലോകുന്നു. നിമിത്താവായെ നമിത്തികാവായ വരുമ്പോൾ എന്ത് വരുന്നു? ഗോ അങ് സു ഗോ അങ് സു. പൂർവത്തിൽ ഗോ ഇരിക്കുന്നു, അങ് സൂന്നിരിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചേത് വരും? അങ് സൂന്നിരിക്കുന്നിടത്ത് നമ്മൾ പഠിച്ചേത് വരും? ഓ ടുക്ക് ശരി. നഗാരിക്കുന്നിടത്ത് കുക്ക് വരും. അപ്പോ ഗോ അങ് സോ കുക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വരും? ചയോ ദ്വിതീയ ശരി പുഷ്കര സതി. വികല്പമായിട്ട് ഖായം വരും. പരത്തില് സകാരത്തിന് ഷകാരം വരും. പൂർവത്തില് മൂന്ന് രൂപം. അപ്പൊ എങ്ങനെയൊക്കെ വരും? ഗവാംക്ഷു ഗോ അംക്ഷു ഗോംക്ഷു. പിന്നെ ഓ ദ്വിതീയ വരുന്ന രൂപം കൂടെ കൊടുത്തിട്ടില്ല. ഒരു രൂപ ആ ഉണ്ട്, ഉണ്ടോ? ഉണ്ട്, ചയോ ദ്വിതീയ. അപ്പോ ഗവാംക്ഷു ഗോ അംക്ഷു ഗോംക്ഷു മൂന്ന് രൂപം വരുന്നു. അപ്പോ എല്ലാം ഗത്യർത്ഥമായി പൂജാർത്ഥമായി. ഏത് ഓരോ സ്ഥലത്തിലും മൂന്ന് രൂപം വരാൻ സാധ്യതയുണ്ട്. പ്രാതിപതികം എന്ന് പറയുന്നത് എന്താണ്? ഗോ അഞ്ച് അല്ലെങ്കിൽ അച്ച്. നഗാരിൽ വഹിച്ചു കഴിഞ്ഞാൽ അച്ച്, നഗാരിൽ വഹിച്ചില്ലെങ്കിൽ അഞ്ച്. ആ പ്രാതിപദ്യത്തിൽ നിന്നാണ് നമ്മൾ അതിനെ സുബന്ധമാക്കുന്നത്. കേവലം പ്രാതിപദികം പ്രയോഗിക്കാൻ പറ്റത്തില്ല, സുബന്ധത്തെ ആണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഗോ അച്ഛന്ന് ഒരിടത്തും പ്രയോഗിക്കാൻ പാടില്ല. ഇപ്പൊ സുപ്പ് വരുമ്പോഴാണ് ബാക്കി പ്രക്രിയയുടെ ആവശ്യം വരുന്നത്. അപ്പൊ സുപ്പ് വന്നതിന് ശേഷമാണ് പ്രക്രിയയുടെ ആവശ്യങ്ങൾ വരുന്നത്. അപ്പോ ഗോവച്ചെന്ന് പ്രാതിവസഞ്ജന എന്തിനു വേണ്ടിയിട്ടാണ്? സുബന്ധമാക്കാൻ വേണ്ടിയിട്ടല്ലേ. വാദ്യം എന്ത് വരും? സുപ്പ് വരും. സുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സന്ധി കാര്യങ്ങളുണ്ട്. അതിന് മുമ്പൊന്നും വരത്തില്ല. കാരണം എന്തുകൊണ്ട്? പ്രാതിപതിവ് എന്തിന്? സുബന്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം പ്രവർത്തിക്കുന്ന ഏതായിരിക്കും? സുപ്പ്. ഞാൻ പ്രാതിപതിക പ്രത്യേക സുപ്പ് വന്നിട്ടാണ് പിന്നെ അടുത്ത ഏതാണ്. അപ്പോൾ അടുത്ത് പിന്നെ പ്രവർത്തിക്കുമ്പോൾ ഏതാണ് പരനിത്യം അന്തരംഗോപവാദം എല്ലാം നോക്കി അത് അനുസരിച്ച് പ്രവർത്തിക്കും. ഏത് ഏത് ധാതുവിൽ നിന്ന്? അല്ല, ധാതുവിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധാതുവിൽ നിന്ന് സാധാരണ ശബ്ദം ഉണ്ടാക്കുന്ന കൃത്ത് പ്രത്യമാണ്. കൃത്ത് പ്രത്യമാണ് വരുന്നത്. അപ്പൊ കൃത് പ്രത്യം വരുമ്പോഴത്തേക്ക് അത് പ്രാതിപതികം ആകുകയാണ്. അവിടെ പ്രാതിപതികം ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ പ്രാതിപതികം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നാണ് സുപ്പ് വരുന്നത്. ഇപ്പൊ ധാതുവിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേകം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് എന്താകും? സുബന്ധമാകത്തില്ല. പ്രാതിപതികം അവിടെ അതാ സംഭവിച്ചത്. ഗോ അഞ്ചെന്നിരിക്കുമ്പോൾ ആദ്യം ഇതിനെ പ്രാതിപതി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രാതിപതികം ആയിക്കഴിഞ്ഞാൽ ഗോ അച്ചന്ദ്രനും പ്രാതിപതികമായി, പിന്നെ സുപ്പ് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. എങ്ങനെ? അല്ല, ഗോ അച്ഛന്നിരിക്കും പ്രാതിപതിയുമായി. എന്തുകൊണ്ട്? പ്രാതിപതിയാകുന്നതിന് നിയമം എന്താണ് പറയുന്നത്? കൃത്ത് അധിത കൃത്ത് കൃത്ത് വന്നപ്പോൾ തന്നെ പ്രാതിപതിയുമായി. അപ്പൊ പ്രാതിപതിയുമായി അല്ല, അത് അവിടെ ഒരു സൂത്രമല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. വന്നാലും വന്നില്ലെങ്കിലും അതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ശരിക്കും ഇറുത്തു യച്ചെന്നിരിക്കുമ്പോഴാണ് സു വരുന്നത്. ഇറുത്തു യച്ചെന്നിരിക്കുമ്പോഴാണ് അവിടെ സു വരുന്നത്. ആ പിന്നെയാണ് അവിടെ കാര്യങ്ങൾ വരുന്നത്. സമാസത്തിലും അങ്ങനെ അവിടെ പിന്നെ സമാസവും വരുന്നുണ്ട്. പിന്നെ നമ്മളത് മനസ്സിലാക്കാൻ സൗകര്യത്തിൽ വൃത്തിച്ച് എന്ന് പറഞ്ഞ് ചെയ്യുന്നു. അങ്ങനെ വേണമെന്നില്ല, അങ്ങനെ വേണമെന്നില്ല. അടുത്തെന്ത് വരുന്നു? ചക്രത്ത് ടകാരാന്ത ശബ്ദം. ശക്രത്ത് അഴുക്ക് മലം എന്നൊക്കെ ഉള്ള അർത്ഥം. ശക്രത്ത് സു അമ്മരമ്പ് എന്ന് വരുന്നു സമോള നമസ്കാർ ലുക്കുന്നു. ശക്രത്ത് പരത്തില് അവരിക്കുമ്പോൾ വരുന്നു സി ശക്രത്തി. ശക്രത്ത് ജസ്വസിലെന്ത് വരുന്നു സി വന്നു. മനസ്സകസ്യ ജലജപ്രകാരം നും വന്നു ശക്രന്തി. ശകൃതി ശക്രന്തി. ഇത് പ്രഥമ ദിവദിനത്തിൽ വരുമ്പം ഈ കാലാന്തം പോലെ ഇരിക്കും. ഗൗരി ഇതൊക്കെ പരിചയം കൊണ്ട് തിരിച്ചറിയാനേ പറ്റും. ഗൗരി ശബ്ദം ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. ശകൃതി എന്ന് വന്നു കഴിഞ്ഞാൽ ഇകാരാന്ത സ്ത്രീലിംഗമാണോ നമസ്തകം ദിവദനമാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ അടുത്തുള്ള ശബ്ദങ്ങളും പരിചയം കൊണ്ടും. അത് പാണിനിയുടെ ധാരാറില്ല. അങ്ങനെയൊക്കെ ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ശകൃത ശകൃത്ഭ്യാമെന്നടുത്ത് എന്തുവരുന്നു അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അടുത്തു വരുന്നത് ഇനി വരുന്ന ഈ രൂപങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിങ്ങന്തവും കൃദന്തവും മനസ്സിലാക്കിയാലേ മനസ്സിലാവും. അത് ഏത് ഗണത്തിൽപ്പെടുന്നു, ഏത് വികരണമാണ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. പിന്നെ ശത്രു വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, രൂപം ശത്രന്തങ്ങളാണ്. അപ്പോൾ ശരിക്കത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് തിങ്ങന്തവും പഠിക്കണം, കൃദന്തവും പഠിക്കണം. അതുകൊണ്ട് അങ്ങനെ ശരിക്കും മനസ്സിലാക്കാൻ ഇപ്പം ശ്രമിക്കണ്ട, വെറുതെ ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കണ്ട. ഇപ്പം മനസ്സിലാക്കും പോലെ മനസ്സിലാക്കിയാൽ മതി. ഒന്ന് സാമാന്യമായി മനസ്സിലാക്കിയാൽ മതി. ദത്തത്വം എന്ന് പറയുന്നത് ശത്രന്തമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അഭ്യസ്തമുണ്ട്. എങ്ങനെ അഭ്യസ്തം വന്നു? അഭ്യസ്ത സംയോജിക്കുന്ന സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് അഭ്യസ്തം? പിന്നെ അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പഠിച്ചാലേ പറ്റും. തിങ്ങന്തം പഠിച്ചാലേ മനസ്സിലാവും. അതൊന്നും കൂടുതൽ വ്യാഖ്യാനങ്ങളിലൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയാലും ശക്തം ശരിക്കും മനസ്സിലാവണമെങ്കിൽ അവിടെ പോകണം. പിന്നെ ഇവിടെ ഒരു നമസ്തക പ്രക്രിയ ഉള്ളത് കൊണ്ട് ഇവിടെ അത് ചേർത്തന്നേ ഉള്ളൂ. ദദത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. ഈ സിദ്ധാന്തമതി ഇതെഴുതിയിരുന്ന പ്രക്രിയാക്രമത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു രൂപസിദ്ധി എങ്ങനെ വരുന്നു ആ ക്രമത്തിൽ. ഇവരെല്ലാം അഷ്ടാധ്യായി ക്രമത്തിൽ പഠിച്ചവരാണ് കാര്യങ്ങൾ. അഷ്ടാധ്യായിയുടെ ക്രമം അനുസരിച്ച് സൂത്രങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് രൂപസിദ്ധിക്കാൻ കഴിവുള്ളവരാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ഇപ്പം ദത്തത്തെന്ന് രൂപം കണ്ടു കഴിഞ്ഞാൽ അത് കൃദന്തത്തിലേതെല്ലാം സൂത്രം പ്രവർത്തിച്ചു, തിങ്ങന്തത്തിൽ, അതെല്ലാം അവർക്ക് മനസ്സിൽ വരും. നമുക്ക് മനസ്സിൽ വരത്തില്ല. നമ്മളതൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ഒരു ഭാഗത്തുനിന്ന് പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. സുബന്ധമെടുത്താൽ അതിന് കൃദന്തമായിട്ടും തിങ്ങന്തമായിട്ടും എല്ലാം ബന്ധമുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ നമുക്ക് അവ്യക്തത വരും, മറ്റു ഭാഗങ്ങളുമായിട്ട് നമുക്ക് പരിചയമില്ലാത്തവർ. പക്ഷെ അഷ്ടാധ്യായ ക്രമത്തിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു പ്രശ്നമുണ്ട്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഈ സത്രന്തമാണ്, ദത്തത്താണ്. ദത്തത്ത് സു അമ്മരിക്കുമ്പോൾ സൂത്രം വരുന്നു എടുക്കുവന്നു. ദത്തത് ദാനം ചെയ്യുന്നവൻ, അത് നമുസവമാണ്, ദാനം ചെയ്യുന്ന കുലം. ദത്തത് പരത്തിലെന്ത് വരുന്നു? ഔ നംസകാച്ച സി വന്നു, ബസഞ്ഞയുണ്ട്. അപ്പോ സൂത്രപ്രകാരം ഒന്നും വരുമെന്ന് പറഞ്ഞേ സൂത്രപ്പാര്. ഭൂതജാ സർവനാമസ്ഥാന അധാതോ പ്രകാരം ഇവിടെ വരൂ. എന്താണ് എന്റെ വൃത്തി? ഭൂതജാ സർവനാമസ്ഥാന അധാതോ വൃത്തി എന്താണ്? അധാതോ രുഹിതോ നലോപിനോ അഞ്ചദേശ ഒന്നും സർവനാമസ്ഥാന പരെ. അപ്പൊ അത് പ്രകാരം വരത്തില്ല. ശത്രന്തോ എന്ന് പറയുമ്പോ ഉഗിത്ത, അതുകൊണ്ട് ഒന്നും വരണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? ഇവിടെ ഉണ്ടോ സർവനാമസ്ഥാനം? ഇല്ല, ഇവിടെ വരത്തില്ല. പക്ഷെ അത് പ്രകാരം നമ്മ വരാം. എവിടെ? സർവനാമസ്ഥാനം ജസ്റ്റിൽ വരാം. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ഇവിടെ എന്തുവരും? ദത്തത്ത് ശീന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അടുത്ത് ദത്തത്ത് ജസ്സിരിക്കുമ്പോ എന്ത് വരുന്നു? ജസ്സോ ശി ശി സർവനാമസ്ഥാനം ഇവിടെ വരാമോ ഗിതജാം? പക്ഷെ അപ്പോ ഇവിടെ പറയുന്നു സൂത്രം വാ നപുംസകസ്യ അഭ്യസ്താത് പരോ യശ്ശത തദന്തസ്യ ക്ലീബസ്യ വാ നും സർവനാമസ്ഥാനേ. അഭ്യസ്താത് പരോ യശ്ശത, ശത എന്ന് പറയുന്ന ഏതെന്ത് ഏത് വിഭക്തി? ഏതിന്റെ? ശത്രുന്റെ. ശത്തിന്റെ യഹ ശത എന്ന് പറയുമ്പോൾ യഹ എന്ന് പറയുന്ന ഏത് വ്യക്തി? ഏതൊരു ശത്താണോ അവിടെ അടുത്ത തൃതി വരൂ. ഏതിന്റെ? ശത്രുന്റെ പ്രഥമയിൽ എങ്ങനെ ശത എന്ന് വരുന്നത്? ആ മാതാ പിതാ എന്നെല്ലാം വരുന്ന പോലെ. അതെങ്ങനെ ആ എന്ന ദീർഘം വന്ന് പിതായിൽ എങ്ങനെ വന്ന്? അനങ്ങുന്ന് സുലോപിച്ചു നഗാരലോപിച്ചു ശത്രുന്തായി മാറി. അഭ്യസ്താത് പരോ ശത, അഭ്യസ്തത്തിന്റെ പരത്തിലിരിക്കുന്ന ശത്രു തദന്തസ്യ. ഇവിടെ ദത്തെന്ന് പറയുന്നത് നമ്മളിപ്പോ അങ്ങ് ധരിച്ചു വയ്ക്കുക, ഇത് അഭ്യസ്തത്തിന്റെ പരത്തിലുള്ള ശത്രാണ്. ദാക്കി ദത്തും വന്ന് ദദ അത്തെന്ന് വന്നാണ് ദദത്ത്. ഇത് ശത്രുന്തമാണ്, ക്ലീബമാണ്. അതിന് വികല്പമായിട്ട് ഒന്നും വരും. ഇപ്പോ സർവനാമസ്ഥാനം പരവരിക്കുമ്പോ അപ്പൊ ദത്തത്തിന് നും വന്നു കഴിഞ്ഞാൽ പരത്തിലെന്തിരിക്കുന്നു? ഈ ദന്ത് ഈ ദന്തി നും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സൂത്രം വരും. നും വന്നു കഴിഞ്ഞാൽ വരുന്ന സൂത്രം ഏത്? നും വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. നശ്ചാന്ത ജലി അനുസ്വാര സീരി പയസോണം എന്നിട്ട് വീണ്ടും എന്തായി മാറും? നകാരമായി മാറും. വരത്തില്ലേ? പദ്ധതന്തി. ഇതിന് നമ്മളിപ്പോ ധരിക്കേണ്ടത് ഇവിടെ അഭ്യസ്തമാണ്. ഈ സൂത്രത്തിന്റെ ആവശ്യം വന്ന എന്തുകൊണ്ട്? ഏതാ സൂത്രം? ശതു, അഭ്യസ്തത്തിന്റെ പരത്തിലിരിക്കുന്ന ശത്രുവിനെ നമ്മ വരത്തില്ല എന്ന്. ഏത് ഏതിന്റെ ഇതിലാണ് നമ്മൾ പഠിച്ച? ഏത് രൂപം പഠിക്കുമ്പോഴാണ്? ഏത് ദത്തശബ്ദം? ആ അപ്പൊ പിന്നെ അവിടെ അഭ്യസ്ത സംജ്ഞ വിധിക്കാൻ വേണ്ടി ഏതാ സൂത്രം വന്നത്? വേറെ ഉപയഭ്യസ്തം. പിന്നെ ജക്ഷിത്യാദിയ ഷട്ട് ഏതൊക്കെയാണ് ജക്ഷിതി? ജക്ഷിത്യാദികൾ അവിടെ ഒരു പാട്ട് പാടിയായിരുന്നു, പാടാമോ? ജക്ഷി ജാഗ്ര ദരിദ്രാശാസ് ഭീതി വേവി ചകാസ്തഥ അഭ്യസ്ത സജ്ഞ വിജ്ഞേയ ധാതവോ മുനിഭാഷിത ആരെങ്കിലും പാടൂ? നിങ്ങളെല്ലാം പാട്ടിന്റെ എക്സ്പെർട്ടുകളാണല്ലോ, ആവശ്യം വരുമ്പം പാടത്തില്ല, അറിയത്തില്ല. ലക്ഷി ജാഗ്ര ദരിദ്ര ശാസ്ത്രീധീം വേവിം ചകാസ്തഥ അഭ്യസ്ത സജ്ഞ വിജ്ഞേയ ധാതവു മുനിഭാഷിത. ഈ പാട്ടൊക്കെ എപ്പോഴും അറിഞ്ഞിരിക്കണം. കൊണ്ടുവരുന്നു ദത്തന്തി അനഭ്യസ്തം മറ്റേ ശത്രു, അതെല്ലാം പിന്നീട് മനസ്സിലാക്കിയാൽ മതി. ഇത്ര മനസ്സിലാക്കി ദത്തന്തി ദത്തതി പിന്നെ ഇവിടെ ദവാക് ശബ്ദത്തിനെ കുറിച്ച് ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാട്ടും പഠിച്ചാൽ നല്ലതാണ്. ഏതാണ് ദവാക് ശബ്ദസ്യ രൂപാണി ക്ലീബേ അർച്ചാഗതി ഭേദത, ക്ലീബത്തിൽ അർച്ചാഗതി, അർച്ച എന്ന് വെച്ചാൽ പൂജാർത്ഥം, ഗതി എന്ന് വെച്ചാൽ ഗത്യർത്ഥം. ഈ രണ്ട് ഭേദവും കൊണ്ട് അസന്ധി അവങ്ങ് പൂർവ്വരൂപൈ. അസന്ധി എന്ന് പറയുമ്പോൾ സർവത്ര ഭാഷ ഊഹോ, അവങ് എന്ന് പറയുമ്പോൾ അവങ് സ്ഫോടായനസ്, പൂർവ്വരൂപം എന്ന് പറയുമ്പം ഈ മൂന്ന് കൊണ്ടും നവാധിക ശതം മതം. നവാധിക ശതം എന്ന് പറയുമ്പം ശതം പ്ലസ് നവം, ഇത്രയായി 150 കൂടുതലുണ്ട് എണ്ണിയൊക്കെ അറിയാം. പൊതുവെ അങ്ങനെ പറഞ്ഞു, നമ്മളിപ്പോ 150 കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ബാക്കി ഏതൊക്കെയാണ്? അപ്പൊ അത് കഴിഞ്ഞു. അടുത്തു വരുന്ന ഏതാണ്? തുദത്. ഇതും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ മുമ്പോട്ട്, കാരണം തുദാദിഭ്യശ, തുദാദികളിൽ നിന്ന് ശാവീകരണം വരും. അത് വന്നിട്ടാണ് തുദത്ത്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ദദത്തും തുദത്തും ഒരുപോലെ തന്നെ, പക്ഷെ ദദത്തിൽ അഭ്യസ്ത സംജ്ഞയുണ്ട്, തുദത്തിൽ അതില്ല, അവിടെ ദത്തും വരുന്നില്ല. പക്ഷെ അത് തുദാദികളെത്തിപ്പെട്ടാണ്, തുദതി തുദത്ത തുദന്തി രൂപം വരും. അപ്പൊ തുദത് സു അമ്മരുമ്പോ എന്ന് വരുന്നു, സമോട് നമസ്കാദ് ലുക്ക് വന്നു, അങ്ങനെ വരുന്നു തുദത് തുദത്. അടുത്ത് തുദത് നമസ്തകാച്ച സി വരുന്നു, തുദത് ഈ നിരിക്കുമ്പോഴാണ് ഈ സൂത്രം വരുന്നത്. ആച്ചി നദ്യോർന്നു, ആച്ചി എന്നിവിടുത്തെ എന്താ സന്ധി വന്നത്? ആത്ത് സിയാണ്. എന്താ വന്നു? ഷഷ്ടോടി വന്നിട്ട് എന്ത് വന്നു? ച വന്നു. പിന്നെ എന്ത് വന്നു? ഏതാണ് സൂത്രം? ഏതാണോ തോസ്റ്റിനോസ്റ്റ് വന്നു, അതാണ് ആക്ഷി. അവർണത്തിന്റെ പഞ്ചമിയാണ് എന്ത്? ആയുടെ പഞ്ചമിയാണ് ആത്ത്, ആണ് വൃത്തി എഴുതിയിരിക്കുന്നത്. അവർണാന്താത് അങ്കാത് പരോ യശ് ചതുരവയവ തദന്തസ്യ നും വാശി നദ്യുഹോ. അവർണാന്തമായ അംഗം അതിന്റെ പരത്തിലുള്ള ഏ ചതുരവയവ, അതൊക്കെ അങ്ങോട്ട് സൂക്ഷ്മമായി പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒത്തിരി പ്രയാസമാണ്. അവിടെ അകാരം വരുന്നു, പിന്നെ ശത്തിലെ ആ വരുന്നു, അതോ ഗുണയ വന്നു, അതെല്ലാം തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കുക, തുദത് എന്ന് പറയുന്നത് തുദ എന്ന് പറയുന്ന അവർണാന്തമായ അംഗമാണ്. അതിന്റെ പരത്തിലിരിക്കുന്ന എന്താണ്? ശത്രുരവയവ, ശത്രുവിന്റെ അവയവമായ തകാരം. ഇത്രയും മനസ്സിലാക്കണം. തുദത്തെന്ന് പറയുന്നത് അവർണാന്തമായ അംഗത്തിന്റെ പരത്തിൽ ശത്രുവിന്റെ തകാരമുണ്ട്, അതാണ് തുദത്. തദന്തസ്യ എന്ന് പറയുന്നു തുദത്തായി. നുംവാ, ഇത് അംഗാധികാരമാണ്, ആയതുകൊണ്ടാണ് തദന്തം വന്നത്. നുംവാ സ്യാത്, നുമ വികല്പമായിട്ട് വരും. ഇപ്പൊ ശി നദ്യോ, ശി വരമിരിക്കുമ്പോ, ശി എന്ന് പറയുന്ന ഏതാണ്? ശി ദീർഘമാണ്, നംസകാച്ച പ്രകാരം വരുന്ന ശി. പിന്നെ നദി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ് സൂത്രം? എന്താണ് എന്റെ വൃത്തി? ൂതോ ആ അവിടെ പറഞ്ഞിരിക്കുന്നത് നദി എന്ന് പറഞ്ഞാൽ ഈ തൂത് അന്തങ്ങളാണ്. പക്ഷെ ഇവിടെ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂത്തുകളാണ്, തദന്തമല്ല. എന്നുവെച്ചാൽ ഗീപ്പ് ഗീഷ് ഗീ നിലകേണ് ഇവിടുത്തെ നദി. അത് പരത്തി വരുമ്പോൾ ഈ ഊ ആണ് ഇവിടുത്തെ നദി. അപ്പോ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരംഗം അവർണാന്തമായിരിക്കുന്ന അവന്റെ പരത്തിൽ ശത്രുല തീർന്നു കഴിഞ്ഞാൽ ഇവിടെ അത് നോക്കിയാൽ മതി. അതിന് നുമ്മ വികല്പമായിട്ടും പരത്തിൽ ശീ ഇരിക്കുമ്പോൾ നദി വരുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പൊ ഇല്ല, ഇവിടെ ഇപ്പൊ ശീ ഉണ്ടല്ലോ. വികല്പമായിട്ട് എന്ത് വരും? നുമ്മരും. അപ്പോ തുദന്തി തുദതി നുമ്മന്ന് കഴിഞ്ഞാൽ അവിടേക്ക് എന്തുവരും? നശ്ചാവതാന്ത സിദ്ധി അനുസ്വാരസി പരസവർണ തുദന്തി തുദതി. അപ്പൊ ഇവിടെ ഇവിടെ സർവനാമസ്ഥാനം പരത്തിലില്ല, ശിയാണ് പരത്തിലിരിക്കുന്നത്. അവിടെ വികല്പമായിട്ട് നുമ്മിരിച്ച് അപ്പൊ നേരത്തെ വന്ന രൂപം ഈ രൂപമായിട്ട് വ്യത്യാസമുണ്ട്. നേരത്തെ എങ്ങനെ വന്നത്? ദദതീ, അവിടെ നിന്നും വരുന്നില്ല. അവിടെ എന്തുകൊണ്ട് ഈ സൂത്രം പ്രവർത്തിക്കുന്നില്ല? ഇതുപോലെയല്ലേ ഇരിക്കുന്ന തുദത് ദത്ത് ശതുരവയവമാണ് അവിടെ ദത്തത്ത്. അതാണ് പറഞ്ഞത്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിങ്ങന്തവും പഠിക്കണം, ശത്രുന്തും പഠിക്കണം. കാരണം അവിടെ അവർണാന്തമായ അംഗമല്ല, ഇവിടെ അവർണാന്തമായ അംഗം ആണ്. ആ വ്യത്യാസം വരണമെങ്കിൽ അത് അവിടെ പഠിച്ചാലേ മനസ്സിലാവും. തൽക്കാലം ഇത് അവർണാന്തമായ അംഗമാണ്, പരത്തിലിരിക്കുന്ന നുമ്മെന്നൊന്ന് മനസ്സിലാക്കുക. തുദന്തി തുദതി. അടുത്ത് ജസ് ശസിൽ വരുമ്പോൾ ഏ സൂത്രം വരും? ജസ് ശി വരുന്നു. പിന്നെ ഊതജാം. രണ്ട് സൂത്രം പ്രവർത്തിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമസ്സദസ്യ ജലജ പ്രവർത്തിക്കാനും ശരി, ഊയിതജാം സർവനാമസ്ഥാനെ. കാരണം ശത്രന്തങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ ഊയിത്തുകളാണ്. രണ്ടിൽ ഏത് വേണമെങ്കിലും പ്രവർത്തിക്കാം. ഏതായാലും തുദന്തി എന്ന് വരും. ഇപ്പൊ തുദന്തി തുദതി തുദന്തി. പിന്നെ ബാക്കി തുദതാം അങ്ങനെ പറഞ്ഞു. അടുത്ത് വരുന്നത് പച്ചത്താണ്. പച്ചത്ത് പാകം ചെയ്യുന്ന കുലം പച്ചത്ത്. ഇവിടെയും സു അമ്മ വരുമ്പോ എന്ന് വരുന്നു? സമോ നമസ്കാത് ലുക്ക് വരുന്നു പച്ചത്ത്. അടുത്ത് പജത്ത് പരത്തിലെന്തിരിക്കുന്നു? ഔ ഇരിക്കുമ്പോ ഇവിടെ നവസകാഴ്ച ശി വന്നു കഴിഞ്ഞു. ഇവിടെ നിത്യമായിട്ട് നുമ്പിരിക്കുകയാണ്. ആച്ചി നദിയോട് നുമ്പ് ഇതും തമ്മിലുള്ള വ്യത്യാസം, അവിടെ വികല്പമായിട്ട് നുമ്പിരിക്കുന്നു, ഇവിടെ നിത്യമായിട്ട് ഇരിക്കുന്നു. ഇതും ഇതെല്ലാം ശത്രന്തങ്ങളാണ്. നേരത്തെ വന്നത് ശവികരണമാണ്, ഇത് വരുന്നത് ശപ്പ് വികരണമാണ്. ആ വ്യത്യാസം, ഈ ശായി ശപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ എവിടെ പോകണം? തിങ്ങന്തത്തിൽ പോകണം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം നമുക്ക് വ്യക്തമാകത്തില്ല. പിന്നെ അത് കൂടുതൽ വിശദീകരിച്ച സമയം കളയാവുന്നേ ഉള്ളൂ. അത് അവിടെ പഠിക്കുന്ന നല്ലത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൃത്തി ശബ് ശനോർ. ശനോരല്ല, ശനോരാണ്. ശപ്പ് ശ്യായി ആത്പരോ യ ശതുരവയവ തദന്തസ്യ നിത്യംനും ശീ നദ്യോ. നേരത്തെ നിന്ന് വ്യത്യാസത്തിലുള്ള അവിടെ വികല്പമാക്കി ഇവിടെ നിത്യമാക്കി. ഇവിടെ പറയുന്നത് ശപ്പ് അല്ലെങ്കിൽ ശൻ, അതിന്റെ അകാരത്തിന്റെ പരത്തിൽ വരണം. നേരത്തെ ഇപ്പൊ വന്ന ആ എന്ന് പറയുന്ന ഏതിന്റെ ആയിരുന്നു? ശായിയുടെ. നേരത്തെ വന്നത് ഷായുടെ. ഇവിടെ വരുന്ന ഏതാണ്? ശപ്പിന്റെയും ശെൻ. ഭൂവാദി ഗണത്തിന് ശപ്പ് വരും, ചുരാദി ഗണത്തിന് ശപ്പ് വരും, ദിവാദി ഗണത്തിന് ശൻ വരും, തുദാദിക്ക് ചാ വരും. ഇതൊക്കെ എവിടെ പോയാൽ മനസ്സിലാവാൻ പറ്റൂ? തിങ്കന്ധത്തിൽ. അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പൊ കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടുണ്ട. ഇത്രയും മനസ്സിലാക്കി വെക്കുക, ശപ്പും ശെന്നിന്റെ പരത്തിലിരിക്കുന്ന ബാക്കിയെല്ലാം പഴയതുപോലെ തദന്തസ്യെന്നും ശീനദ്യോ. അപ്പൊ ഇവിടെ ചുരുക്കത്തിൽ എന്താണോ, ഇവിടെ പജന്തി എന്നിടത്ത് ശപ്പിന്റെ പരത്തിൽ ശത്രുരിക്കുന്നത് കൊണ്ട് നിത്യമായിട്ട് വന്നെന്ന് തൽക്കാലം മനസ്സിലാക്കുക. പചന്തി പചത് പചന്തി പചന്തി എന്നുള്ള പഴയതുപോലെ തന്നെ എങ്ങനെ വരും? ശത്രുന്തവേണ്ട നിന്നു പചന്തി പചത് പചന്തി പചന്തി. അപ്പൊ ഒരിടത്ത് ഇവിടെ ശപ്പിന് ലുക്ക് വന്നു, പിന്നെ വേറിടത്ത് ശ വികരണം വന്നു, വേറിടത്ത് ശപ്പി വികരണം വന്നു. ഈ വ്യത്യാസങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാൻ ശ്രമിക്കണ്ട, തൽക്കാലം ശത്രന്തമാണ് ഇതിനെല്ലാം നും വന്നു എന്ന് മനസ്സിലാക്കുക, ബാക്കി പിന്നീട് മനസ്സിലാക്കുന്നു. പചതാ പചദ്ഭ്യാം പചദ്ഭി പചതേ പചദ്ഭ്യാം അടുത്തു വരുന്ന ദിവ്യത്ത്, ഇത് ഷൻമീകരണമാണ്. നേരത്തെ പച്ചത്ത് ഷന്നാണെങ്കിൽ ശപ്പാണെങ്കിൽ ഇത് ഷൻ. അതുപോലെ തന്നെ ഷെന്നിന്റെ പരത്തിലിരുന്നാലും എന്തോരം ശത്രുന് നുമ്മു വരും, എവിടെ? ശ്രീ പരമരിക്കുമ്പോൾ നിത്യമായിട്ട്. അപ്പോൾ ദിവ്യത്ത് ഇതാണ് പ്രാതിപതിയും ശത്രന്തമാണ് ദിവ്യത്ത്. ശോഭിക്കുന്ന എന്നുള്ള അർത്ഥം ദിവ്യത്ത് സമൂർണ്ണ സാധുക്കുന്നു. ഇവിടെ ദിവ്യന്തി എന്നുള്ളിടത്ത് ശെന്നിന്റെ പരത്തിൽ ശത്രുരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നിത്യമായി വന്നു. കാരണം ശെനോർ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യന്തി. അടുത്ത ദിവ്യന്തി പഴയതുപോലെ തന്നെ വൈദ്യശാസ്ത്രമൊന്നാമസ്ഥാനെ വന്നു. ദിവ്യ ദിവ്യന്തി ദിവ്യന്തി ദിവ്യ ദിവ്യ ദിവ്യത ദിവ്യധ്യാം ദിവ്യധി ദിവ്യതേ ദിവ്യധ്യാം തകാരാന്തം കഴിഞ്ഞ അടുത്തു വരുന്ന എന്താണ്? ഷകാരാന്തം. ധനുഷ് ശബ്ദമാണ് ധനുഷ്. ധനുഷ് ഷകാരാന്തമാണ്. ഇത് ഉണാദിയിൽ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ഉണാദയോ ബഹുളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയതൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ധനുഷ് ഷകാരമാണെങ്കിലും അതിനെ സകാരാന്തമായി കണക്കാക്കിയിട്ട് എന്ത് ചെയ്യും? സഹിഷ ഒരു പ്രകാരം ഋത്വം വരുമ്പോൾ എന്തായി? ധനുഹു സമൂർണം സകാത് പരത്തിൽ വന്ന സൂനും അമ്മനും ലുക്കു വന്ന് ശേഷിക്കുന്ന എന്താണ്? ധനുഷ്. ഗുണാദൈവ ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ഷകാരാന്തമല്ല, പിന്നെ എന്താണ്? സകാരാന്തമാണ്. അപ്പൊ എന്തുവരുന്നു? സഹേഷോ ഒരു. അല്ലെങ്കിൽ പറയാം നമുക്ക് സകാരത്തിന് ഷകാരം വന്നത് അസിദ്ധമായതുകൊണ്ട് സഹേഷോരു പ്രകാര രുത്വം വന്ന് വിസർഗം വന്ന് ധനുഹു. അടുത്ത് ധനുഷ് ഔ വന്നിരിക്കും, നംസാച്ച് സി വന്നിട്ട് എന്തായി? ധനുഷി. ഇവിടെ ഷകാരം തന്നെ. പൂർവത്തില് ബഹുളം കൊണ്ടാണ് ഷകാരത്തിന് രുത്വം വന്നെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അസിദ്ധമായതുകൊണ്ട് എന്ന് വെച്ചാൽ ഷകാരത്തിന് രുത്വം വിധിക്കാൻ പറ്റില്ല. ഏതിനാണ് രുത്വം വിധിക്കുന്നത്? പിന്നെ ഒരിടത്ത് ഷകാരത്തിന് ഇത് രുത്വം വിധിക്കുന്നുണ്ട്. എവിടെ? സജുഷ് ആ ശബ്ദത്തിൽ. ബാക്കിയുള്ളിടത്തെല്ലാം ഷകാരത്തിനാണ്. അപ്പൊ ധനുഷ് എന്നിടത്ത് ബഹുളം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യും? പല വ്യാഖ്യാനങ്ങളുണ്ട്, ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. ധനുഷി. അടുത്ത് ധനുഷ് ജസ്യസോഹോ ശീത സർവനാമസ്ഥാനം വരുന്നു. എന്ത് വരുന്നു? നും വരുന്നു. എങ്ങനെ നും വരുന്ന? എങ്ങനെ നംസകസ്യ ഝലജഹ വന്നപ്പോ എന്തായി? ദാ നു ഷ. അപ്പോ ഇവിടെ എന്തുവരും? ശാന്തമഹദ സംയോഗസി പ്രകാരം എന്തുവരും? ഉപദയ്ക്ക് ദീർഘം വരും. ഇവിടെ ശാന്തമാണോ? ബഹളം പറഞ്ഞുകൊണ്ട് എന്തായി? ശാന്തമായി. അപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ പൂർവ്വത്തിൽ അസിദ്ധം അല്ല. അപ്പോൾ ഒന്നും വന്നപ്പോൾ എന്തായി? നുമ്മ് വരുന്ന നുമ്മ വരെയല്ലേ എത്തിയുള്ളൂ. ധാ നു പരത്തിലെന്തിരിക്കുന്നു? നുമ്മന്ന്. അപ്പൊ എന്തായി? ധാ നു. അനുവിന്റെ ഉപകാരത്തിനെന്ത് വരും? ദീർഘം വരും. എങ്ങനെ? ശാന്തമത ശാന്തമത സമയോഗസ്യ. എന്താണ് എന്റെ വൃത്തി? ശാന്തസമയോഗസ്യ എന്ന് പറഞ്ഞു. ഇത് ശാന്തസമയോഗമാണോ? സകാരം മന്ദ്യത്തിലുള്ള സംയോഗമാണ്. അപ്പൊ അതിന്റെ ഉപധി എന്ന് പറയുന്ന ഏതാണ് ഇവിടെ? ഉകാരം. ഷിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ശാന്ത സംയോഗമാണ്. സംയോഗമായുള്ള എന്ത് വരുന്നു? അതിന്റെ ഉപതയ്ക്ക് ദീർഘം വന്നപ്പോ എന്തായി? ആ നഗാരത്തിന് എന്ത് വരും? നസ്റ്റാവതാന്തസ്യ ശരി. എന്ത് വരും? അനുസ്വാരം. അനുസ്വാരസ്യ ഈ പരസവർണ വരില്ല. അപ്പൊ ധാനൂംഷി വന്നല്ലേ. അതായത് ഷകാരാന്തമാണ്. പക്ഷേ അവിടെ എന്തൊരും നമസ്സസ്യ ജലജപ്രകാരം നും വന്നിട്ട് ശാന്തമത സംയോഗസ്യ പ്രകാരം ഉകാരത്തിന് ദീർഘം വന്നിട്ട് പരത്തിലിരിക്കുന്ന നകാരത്തിന് നശ്ചവതാന്തസ്യ ജലിപ്രകാരം വന്നിട്ട് ധനൂംഷി ധനു ധനുഷി ഇവിടെ എഴുതിയിരിക്കുന്നു. ശാന്തേതി ദീർഘ എന്ന് വരുന്നു. അപ്പോ ഇവിടെ വേറൊന്നുകൂടെ സംഭവിക്കും. ഇപ്പോ ദ നു അല്ലേ, ധനു ഉകാരത്തിന്റെ പരത്തിൽ എന്തിരുന്നു? ധനുഷ് എന്നിടത്ത് ഉകാരത്തിന്റെ പരത്തിൽ ഷകാരം വരുന്നു. ഉകാരത്തിന്റെ പരത്തിൽ ഷകാരം വരുന്നത് സകാരത്തിന് വരുന്നതാണ്. എങ്ങനെ? സൂത്രപ്രകാരം ആദേശ പ്രത്യയോഹം ഗുണാതീത് വന്നാണ്, പ്രത്യം വന്നാണ്, ഉസ്തു പ്രത്യം വന്നാണ്. അപ്പോ ഷകാരം വന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ആര് വന്നു? നകാരം വന്നു. അപ്പൊ വ്യവധാനം വന്നാൽ ഇനി അവിടെ ഷകാരം ഇരിക്കോ? നിമിത്താപായേ നൈമിത്തികസ്യപ്യപായ പ്രകാരം സായി. പക്ഷെ വീണ്ടും എന്ത് ചെയ്തു? നുംനെന്തു വന്നു? അനുസ്വാരം വന്നപ്പോ എന്തുവരും? നും വിസർജനീയ സ്വരഭവായി പ്രകാരം എന്തുവരും? വീണ്ടും സകാരത്തിന് ഷകാരം വരും. ഒന്ന് രണ്ട് അഭ്യാസങ്ങൾ ഇവിടെ നടന്നു. നും വിസർജനീയ നുമെന്ന് പറഞ്ഞാൽ എന്താണ്? അനുസ്വാര ഉപലക്ഷണമാണ്. നുമെന്ന് പറഞ്ഞാൽ എന്തിനെ എടുത്തോളാം? അനുസ്വാരത്തെ ഇടാം. നുമെന്ന് പറഞ്ഞാൽ അനുസ്വാരത്തെ എടുക്കാം. അതുകൊണ്ടെന്ത് വരുന്നു? അനുസ്വാര ഉപലക്ഷണമായിട്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നും വിസർജനീയ സർവവായേപി. മനസ്സിലായല്ലേ? അതായത് ആദ്യം ധനുഷ് എന്നിരിക്കുന്നിടത്ത് ഉകാരത്തിന്റെ പരത്തിലിരുന്ന സകാരത്തിന് ഷകാരം വന്നാണ്. ഇത് ഗുണാദി ശ്രദ്ധിച്ചോണ്ട്. പക്ഷെ അതിന്റെ പൂർവ്വത്തിൽ നുമ്മ വന്നു കഴിഞ്ഞപ്പോൾ വ്യവധാനം വന്നതുകൊണ്ട് നിമിത്താവായ നൈമിത്തികസ്യവായ പ്രകാരം വീണ്ടും അതെന്തായി മാറി? സ. ആ നുമ്മിന് അനുസ്വാരം വന്നപ്പോ നും വിസർജനീയ സർവവായ വിപ്രകാരം വീണ്ടും ഷകാരം വന്നു. പക്ഷെ ഇവിടെ നുമ്മല്ലല്ലോ അനുസ്വാരം പറയുന്നു. നും സ്ഥാനിക അനുസ്വാരത്തെ കൂടി നുമ്മെന്ന് പറയുന്നുണ്ടെടുത്തോളൂ. നുമ്മിന്റെ സ്ഥാനത്ത് വന്ന അനുസ്വാരവും ഇവിടെ സൂത്രത്തിൽ, ഏ സൂത്രത്തില്? നും വിസർജനീയ സർവവായ വി എന്ന് പറയുന്ന സൂത്രത്തിലെ നുമ്മും എന്ന് പറയുന്നത് കൊണ്ട് നുമ്മിന്റെ സ്ഥാനത്തിൽ വരുന്ന അനുസ്വാരത്തിൽ കൂടെ എടുത്തോളൂ. അപ്പോൾ എല്ലാം ശരിയായി. നമുക്ക് എന്തായാലും രൂപം കിട്ടിയാൽ മതി. രൂപം എന്തായി? ധനൂംഷി. അതിനൂടെ പറഞ്ഞിരിക്കുന്ന നും വിസർജനീയതിഷ ധനൂംഷി ധനു ധനുഷി ധനുംഷി ധനുഷിട്ട ഒന്നും ചെയ്യേണ്ട ധനുഷ ധനുഷ് ഭ്യാം എന്നുള്ളടത്ത് എന്തുവരും? ഉള്ളതുകൊണ്ട് ഋത്വം വന്നിട്ട് ധനുർഭ്യാം എന്ന് വരും. ധനുർഭ്യാം ധനുർഭി ധനുഷേ ധനുർഭ്യാം അവിടെ എന്ത് വരുന്നു? സപ്തമി ബഹുവനത്തിൽ ദ നു ഷ സു ആദ്യം എന്ത് വരും? സശേഷോ ഒരു പരത്തിൽ സൂചിരിക്കുന്നുണ്ട്. എന്ത് വരും? ഫരവസാനയോ വിസർഗം വിസർജനീയസ്യ അതിനെ ബാധിച്ചുകൊണ്ടെന്ന് വരും. വാശരി വരുമ്പം വിസർഗം വരുന്ന ഒരു രൂപം വിസർഗത്തിന്റെ പരത്തിലിരിക്കുന്ന സകാരത്തിന് വീണ്ടും വരും. ഷകാരം എങ്ങനെ? ഒന്നും വിസർജനീയ വിസർജന എന്ന് വെച്ചാൽ വിസർഗം പ്രകാരം അതിന് ഷകാരം വന്നു. മനസ്സിലായോ? ഒന്നും വിസർജനീയ സർവമായ വിപ്രകാരം ഷകാരം വന്നു. ഇനി വേറൊരിടത്ത് എന്താണ് ഇരിക്കുന്നത്? സായാണ്. പരത്തിൽ ഷായിരിക്കുമ്പോൾ എന്ത് വരും അവിടെ? ഷ്ടുനാഷ്ടു പ്രകാരം ഷ്ടുത്വം വരും. അപ്പോൾ എന്തായി? ധനുഷു. മനസ്സിലായോ? അപ്പുറത്ത് വാശരി വിസർഗം വന്നു, ഇവിടെ സായിരിക്കുന്നിടത്ത് ഷ്ടുത്വം വന്നു, ഇത് വരുന്നു. പരത്തിലിരിക്കുന്ന അവിടെ പിന്നെ അവിടെ രണ്ടാമത്തെ ഉദാഹരണത്തിൽ ധനുഷ് എന്നായിരുന്നു. അവിടെ സൂപരത്തിൽ വന്നു. അപ്പോ ധനു ഷ് ഒരുത്വം വന്നു, വിസർഗം വന്ന് സകാരം വരുന്നു. അപ്പോൾ പരത്തിലെ സകാരത്തിന് ഷകാരം അവിടെ കാണൂ? പോയില്ലേ ഇടയ്ക്ക് വ്യവധാനം വന്നപ്പോ? അപ്പം വിസർജനീയ സർവവായി എന്ന് പറഞ്ഞുകൊണ്ട് പരത്തിൽ ഷാവരും പൂർവത്തിന് ഷ്ടുത്വം വരും. ഏവം ചക്ഷുർ ഹവിരാദയ ചക്ഷു ചക്ഷുഷി ചക്ഷും ഷി ചക്ഷു ചക്ഷുഷി ചക്ഷുഷ ചക്ഷുർഭ്യാം ചക്ഷുർഭി ചക്ഷുഷേ ചക്ഷുർഭ്യാം ചക്ഷു ചക്ഷുർഭ്യാം ചക്ഷു ചക്ഷോഹോ ഹവിർ ശബ്ദം അങ്ങനെയാണ്. ഹവി ഹവിഷി ഹവീംഷി ഹവി ഹവിഷി അവിടെ ഈ വന്നു സവാച്ച് ഹവീംഷി അവിടെ ഈ പറഞ്ഞതുപോലെയുള്ള പ്രക്രിയകളെല്ലാം വന്നു വന്നു. ഹവിഷ ഹവർഭ്യാം ഹവർഭി ഹവിഷേ ഹവർഭ്യാം ഹവിഷ ഹവർഭ്യാം ഹവർഭി ഹവിഷ ഹവിഷവോ ഹവിഷവോ ഹവിഷ. അടുത്ത് വരുന്ന പയസ് ശബ്ദം അതെല്ലാം പഴയതുപോലെയാണ്. പയസ് എന്ന് പറയുന്നിടത്ത് സുഅമ്മനെടുക്കു വന്നിട്ട് എങ്ങനെയായിരിക്കും? പയസ് എന്നിരിക്കുമ്പോൾ എന്തുവരും? വിസർഗം വന്ന് പയ പയസി അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ല. പയസ് ജസ് ശസ് ഒരുങ്ങുന്നിടത്ത് ജസ് ശോസി പിന്നെ എന്തുവരും? ഏ മനസ്സി ജലച്ച നുമ്മന്ന് അനുസ്വാരം വരുമ്പോൾ പയാംസി ഉപതാദീർഘം വരുന്നു. അതെല്ലാം പഴയതുപോലെ നും വരുന്നു ഉപതാദീർഘം വരുന്നു അനുസ്വാരം വരുമ്പോ പയാംസി പയ പയസി പയാംസി പയസ്സാണ്. പയാന്ന് ദീർഘം വരുന്നെങ്ങനെ? ശാന്തമാത സംയോജിച്ച് അവിടെ അനുസ്വാരം എവിടുന്ന് വന്നു? നഷ്ടി നുമ്മ എവിടുന്ന് വന്നു? ഇത്രയും കൂടുതലായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. പയ പയസി പയംസി പയസ പയസ് ഭ്യാം ഇരിക്കുന്നിടത്ത് തൈഷോരു പശു ചവുത്തും വന്ന് പയോഭ്യാം പയോഭി പൈസ പയോഭ്യാം പൈസ പയോഭ്യാം പൈസ പൈസോ പൈസ പൈസ പൈസോ പയസ് സു ശോഭന പുമാംസഹ യസ്മിൻ കുലേ സു പുംസ് ശബ്ദമാണ് പ്രാതിപര്യം. പുംസ് സു അം വരുന്നു സുപുംസിൽ നിന്ന് സമോട് നംസാ ലുക്ക് വരുമ്പോൾ സുപുംസ് എന്നുള്ളടത്ത് എന്ത് വരും? എന്ത് വരുന്നു? സുപംസൽ നിന്ന് സു അമ്മ ലുപ്പു എന്ന ഇനി എന്ത് സൂത്രം അവിടെ പ്രവർത്തിക്കും? സംയോഗാന്തസ്യ ലോപഃ. ശേഷിക്കുന്ന എന്താണ്? സുപം. സുപ്പായിരുന്നു സു അമ്മ ലോപിച്ചു പോയപ്പോ ശേഷിച്ച എന്താണ്? സുപ് മസ്. സംയോഗാന്ത ലോപം വരുമ്പോ സുപം. സുപുംസ് ഔ സി വരുമ്പം സുപുംസി. മകാരത്തിന് എന്ത് സംഭവിക്കും? എങ്ങനെ മൗനസ്വാരമാണ് വരുന്നത്? നസ്റ്റ അപദാന്തസ്യ നസ്യ മസ്യ അപദാന്തസ്യ ശരി മനസ്സുവാരം. അപ്പോ എന്ത് വരുന്നു? സുപുംസി. സുപുംസ് പരത്തിലെന്ത് വരുന്നു? ജസ്വസോഹോ സി വരുന്നു. അവിടെ സി വരുമ്പം എന്ത് വരുന്നു? പുംസോ അസു. എന്താണ് എന്റെ വൃത്തി? ആ സർവനാമസ്ഥാന വിവക്ഷതേ പുംസോ അസുങ് പുംസിന് അസുങ് വരും. ഇച്ഛ അന്താദേശമായിട്ട് വരുമ്പോൾ എന്ത് വരുന്നു? അസുങ്ങിൽ അസ് ശേഷിക്കും. അപ്പൊ എങ്ങനെ വരും? സു പു മ അസ് പരത്തിൽ ജസ്വസോ ശീരിക്കുകയാണ്. മനസ്സിലായോ? പുംസെന്നായിരുന്നത് പുംസിലെ സകാരത്തിന് അസുഖം വരുമ്പോൾ എന്തായി? സു പു പു മ അസ് സുപുമസ് എന്ന് വരും. അവിടെ എന്ത് വരും? നമസ്യ ഝലജ ഒന്നും വരും. അപ്പൊ സു പു മ നസ് സുപു മ നസ്. ഇപ്പൊ എന്തുവരും? ശാന്തമത ഉപതയ്ക്ക് തീർന്നു വരുമ്പോ എന്ത് വരുന്നു? സു പു മ എന്ന് വരും. അപ്പൊ എന്ത് വരുന്നു? നശ്ചാപദാന്തസ്യ ജലി പിന്നെ അനുസാരം വരുമ്പോ സു പ് മാ സി അങ്ങനെ വരുന്നു. അനുസാരം വരുമ്പോ മനസ്സിലായത് പുംസ് എന്നിരുന്നു. എന്ത് ചെയ്തു? പുംസോ അസുങ്ങോ. അപ്പോ എന്തായി? മാസ് എന്നായി. നമസ്സി ജലപ്രകാരം നും വരുമ്പോ ആനസ് എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഉപതയ്ക്ക് ദീർഘം വരുമ്പോ സുപുമാന് അസുങ്ങിലെ അസായിരുന്നു, അത് ദീർഘമായി. സുപുമാരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? നശാന്തസ്യ നും വരുന്നു. അപ്പൊ എന്ത് വരുന്നു? സുപുമാടത്ത് അനുസ്വാരം വന്നിട്ട് സുമാംസി എന്ന് വരുന്നു. അടുത്ത് എങ്ങനെ വരുന്നു? സുപുംസ് സുപുംസ സുപുംസ് ഭ്യാം എന്ത് വരും? സംയോഗാന്തസ്യലോ സുപുംഭ്യാം സുപുംഭി സുപുംസേ സുപുംഭ്യാം സുപുംഭ്യ സുപുംസ സുപുംഭ്യാം സുപുംഭി പുംസ പുംസോഹോ പുംസാം പുംസി പുംസോഹോ പുംസു എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത് വരുന്ന അധശബ്ദം. അധശബ്ദം വളരെ എളുപ്പമാണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അധസു അമ്മയിരിക്കുമ്പോ എന്ത് വരുന്നു? സുമോൾ നംസകാർ ലുക്ക് വരുമ്പം അധസ്സിന് എന്ത് വരും? ലുക്ക് വന്നു കഴിഞ്ഞാൽ അധസ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരും? സസജുഷോ ഒരു വരുന്നു, വിസർഗം വരുന്നു. അധഹ അധസ് എന്നുള്ള എന്തായി മാറി? അധഹ എന്നായി. ഇവിടെ അസ്വസ അല്ല, ആദ്യ അസുലോപശ വരുന്നില്ല. എന്തുകൊണ്ട്? സുവില്ല, ലുക്ക് വന്നുകൊണ്ട്. പിന്നെ അധസ് ഔവന്നിരിക്കുമ്പോൾ പറയും വിഭക്തികാര്യം പ്രാക് പശ്ചാത് ഉത്വമത്വേ. അപ്പൊ വിഭക്തി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യും അവിടെ? നമസ്കാശ പരത്തിൽ ശീ വരും. പിന്നെ പിന്നെ തെതാദിനാദോ ഗുണേ വന്നു. അധ സി എന്നുള്ളിടത്ത് എന്ത് വരും? സി ഇ അധ ഇന്നിരിക്കുമ്പോൾ എന്ത് വരും? ഗുണം വന്നു, അതേ നിരിക്കുമ്പോൾ എന്തുവരും? അസോസോർ ദാതുതോ മാ വരുമ്പോ ഹർസസ്യഹു ദീർഘസ്യ ഹൂ എന്തുവരും? അമൂ. അതായത് അതസ് പരത്തിലെന്തിരുന്നു? ഔ. നംസകാശ എന്ത് വന്നു? സി. അതസിന് എന്തുവരും? തദാദിനഹ ദോഗുണേ അദ സി. അദാ സി എന്നിടത്ത് എന്തുവരും? ഗുണം. അപ്പൊ അതേ നായ. അതാണ് പറഞ്ഞു വിഭക്തികാര്യം പ്രാക് പശ്ചാത് ഉത്വമത്വേ. ദീർഘമായുണ്ട് എയ്ക്ക് എന്തുവരും? ഊ. ദകാരത്തിന് എന്തുവരും? അമൂ. അതഹ മൂ. അടുത്ത അദസ് പരത്തിലെന്ത് വരുന്നു? ജസ്സസോ സി വന്നു. അപ്പൊ എന്ത് വരുന്നു? അദ തദിനഹ അതുകൂടെ വന്നു. അദ ഈന്നിരിക്കുന്നു. നമസ്യ ജലജ പ്രകാരം എന്ത് വന്നു? അല്ല സിക്ക് എന്തുവരും? ഇങ്ങനെ സിക്കൊന്നും വരുന്നില്ല. അത ഈന്നിരിക്കുന്നു. ഇവിടെ എന്തുവരുന്നു? ഇവിടെ എന്തുവരുന്നു? നും വന്നു. അപ്പൊ എന്തായി? അദ അദ നീ. അവിടെ എന്തുവരും? സർവനാമസ്ഥാനേജ ഭൂതയ്ക്ക് തീർന്നു വരുമ്പോ ആരാവും? അദാനി. മോദിയുടെ കൂട്ടുകാരൻ അദാനിയാവും. അപ്പൊ എന്തായി? അദാനി. അദാനിരിക്കുമ്പോ എന്തുവരും? അമ്മ വന്നിട്ട് എന്തുവരും? അമൂനി. അപ്പൊ അദഹ അമൂ അമൂനി എന്ന് വരും. അദാനി വരെ വരുന്ന എന്താണ്? വിഭക്തികാരി പശ്ചാത് ഉത്തമത്വ അദസ്സന അധോഗുണി വന്ന് അദ വന്നു. പരത്തിൽ ജസോ ശി വന്നു. പിന്നെ എന്തൊരു നംസി ജലപ്രകാരം നും വന്നു. ഉപതാ ദീർഘം വന്നു. ഇതെല്ലാം മുമ്പുള്ള കാര്യങ്ങളാണ്, പുതിയതൊന്നുമല്ല. അദാനി അസ്വസ്ഥാതുമാരും ബാക്കിയുള്ള എല്ലാം പുല്ലിംഗം പോലെ. പുല്ലിംഗം അറിയാമല്ലേ. തൃതീയ ഏകദിനത്തിൽ എങ്ങനെ വരുന്നു? അമുന അമുന എന്നുള്ള നായ എവിടെ നിന്ന് വന്ന്? ആണോ? ഏ ആങ്ങോന അസ്ത്രീയാം. നാ വന്നതിന് വിസഞ്ജ എവിടുന്ന് വന്ന്? വിസഞ്ജ എവിടുന്ന് വന്നു? വിസഞ്ജ എങ്ങനെ വന്നു? എന്തുകൊണ്ട് ഇവിടെ വിസഞ്ജ വന്നു? നവസലിംഗത്തിൽ ഏ നമുനേ നാഭാവേ കർത്തവ്യേ കൃത്യേച്ച മുഭാവുന അസിദ്ധ. ഓർമ്മയുണ്ട. അപ്പൊ ആദ്യം എന്തുവരുന്നു? അധസ് എന്നിരിക്കുന്നു. തഥാനാദോഗുണി വന്നു. അദ വന്നു. ടാ എന്നിരിക്കുന്നു. അദ ടാ എന്നിരിക്കുമ്പോൾ ഇവിടെ എന്തുവരുന്നു? അസോസേർ ദാതുതോ മാ പ്രകാരം മുത്തുവം വരും. അപ്പൊ അമൂന്നായി ഉകാരാന്തമായി. അപ്പോൾ എന്തുവരും? വിസഞ്ഞ് വരും. അവിടെയാണ് പറഞ്ഞത് നമൂനെ എന്ന് പറയുന്നതാണ്. വിസഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? നാ വരും. അപ്പോൾ അമുന. ഇവിടെ സൂചിച്ച പ്രകാരം ദീർഘം വരുന്നില്ല. അതിനാണ് പറഞ്ഞത് എന്താണ്? നാഭാവേ കർത്തവ്യേ കൃത്യേച്ച മൂഭാവൂന അസിദ്ധ. അതുകൊണ്ട് സുഭിച്ച ദീർഘം വരത്തില്ല. അമുന എന്ന് വരുന്നു. അടുത്ത് അതൊക്കെ പഴയതാണ്. അദസ് ഭ്യാന്തിനടുത്ത് വന്നു വരുന്നു. ചതാന അതോ ഗുണി വന്നു. അത ഭ്യാന്തിരിക്കുന്നു. അസോസിയർ ദാതോ സുഭിച്ച ദീർഘം വന്നിട്ട് എന്ത് വരുന്നു? അസോസിയർ ദാതോ പ്രകാരം അമോഭ്യാം. അതസ് ബിസന്നിരിക്കുന്നിടത്ത് സദാനോ അതോ ഗുണി വന്നു. അത ബിസന്നിരിക്കുന്നു. ഏത് സൂത്രം വരുന്നു? ഏതാണ്? ഏത് ഏത്തവിടുന്ന് വന്നു? ഭുവനെ ശല്യത്താദ്യ വരുന്നു. എന്നിട്ട് പറയുന്നു ഏത ഈത് ഭുവനെ. അപ്പോ അമീഭി. ഹലോ, പഴയതാണ് പ്രക്രിയ, പുതിയതല്ല. അതസ് ബിസന്നിരിക്കുമ്പോൾ സദാനോ അതോ ഗുണി വന്നു. ഭുവനെ ശല്യത്ത് വന്നു. അതേന്നാവുമ്പോൾ ഏത് ഈത്ത് ബഹുവിനെ പ്രകാരം ദകാരത്തിന് മകാരവും ഏകാരത്തിന് ഈകാരവും വന്നിട്ട് അമീബി അമുഷ്മൈ എന്നൊക്കെ അവളടുത്ത് എന്ത് വരുന്നു? അവിടെ വിഭക്തികാര്യം എന്ത് വരുന്നു? ആദ്യം വരുന്നു. അപ്പോൾ എന്തുവരുന്നു? അമോ എന്ന് വരും. പിന്നെ എന്ത് വരുന്നു? തഹന അതുകൂടെ അസോസിയർദാതുമ അമോ എന്നിട്ട് എന്ത് വരുന്നു? സർവനാമന സ്മൈ ഷത്തും വരുമ്പോ അമുഷ്മൈ അമോഭ്യാം അമീഭ്യ. അവിടെ ഭുവനെ ചല്ലിയത്ത് വന്നു. പിന്നെ ഇത്തും വന്നു. അമുഷ്മാ അതവിടെയും അങ്ങനെ എന്തോ അവിടെയും ആദ്യ വിഭക്തി കാര്യം വന്നു, ഉകാരം വന്നു, പരത്തിൽ അസിംഗോ അസ്മാസ്മിനോ ഷത്തും അമുഷ്മാദ് അമോഭ്യാം അമീഭ്യ അമുഷ്യ അവിടെയൊന്നുമില്ല. അമയോഹോ എന്നുള്ളിടത്ത് എന്ത് വരുന്നു? വിഭക്തി കാര്യങ്ങളെല്ലാം വന്നു അദ എന്നായി. അപ്പോ എന്തുവരുന്നു? അദയോഹോ എന്ന് വന്നു. പിന്നെ എന്തുവരുന്നു? ഒത്തും മത്തും വരുമ്പോൾ അമയോഹോ എന്നായി. അദ്യ അദാന്ന് വരും. വിഭക്തി കാര്യങ്ങളെല്ലാം വന്നിട്ട് എന്തുവരും? അദയോഹോ. പിന്നെ അസോസിയർ ധാതുവോ വരും അമയോഹോ. അമീഷാം അദ പരത്തിൽ സുട്ടു വരുന്നു. ഇപ്പോൾ ബഹുവിനെ ജല്യത്ത് വരും. ഏതൈത്ത് ബഹുവിനെ വരും. അപ്പോൾ അമീ സകാരത്തിൽ ശത്വം വരുമ്പോൾ അമീഷ. അമുഷ്മിൻ അവിടെ വിഭക്തികാരം വരുന്നു. അസിംഗോ അസ്മാസ്മിനോ വരുന്നു. അമയോഹോ അതുപോലെ തന്നെ അമീഷു അവിടെ എന്ത് വരുന്നു? തഹനാദ വന്നു, വിഭക്തികാരം വരുന്നു. എന്ന് കഴിഞ്ഞാൽ എന്തുവരും? ബഹുവിനെ ജല്യത്ത് വരുമ്പോൾ എന്തുവരുന്നു? ഏതൈത്ത് ബഹുവിനെ. അപ്പൊ എന്തുവരുന്നു? അമീ ഷു. അപ്പൊ അതിന്റെ പ്രക്രിയ എല്ലാം പ്രഥമേയും ദ്വിതീയനും ഒഴികെ ബാക്കിയെല്ലാം പുല്ലിംഗം പോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല.